പണ്ട് വരുന്നിടത്തോളം എന്താണ് ഇതൊക്കെ ഏകലോകം എന്ന് പറയുന്നത്? പ്രാക്ടിക്കലായിട്ട് ആശയമൊക്കെ നല്ലതാണ്, പ്രാക്ടിക്കലായിട്ട് അതിന് ഇപ്പോഴീ അടുത്ത കാലത്തൊന്നും ഒരു സാധ്യതയും കാണുന്നില്ല. എന്തായാലും അത് ഉണ്ടോ ഇല്ലയോ അത് വേറെ പക്ഷെ ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ. ഗുരു അങ്ങനെ ഒരാശയം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നടായുരു പറഞ്ഞെങ്കിൽ നടായുരുവിന്റെ നല്ല മനസ്സുകൊണ്ട് പറഞ്ഞതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ, കലഹങ്ങളില്ലാതെ, മതകലഹങ്ങളില്ലാതെ കഴിയണമെന്നും ഗുരു ആഗ്രഹിച്ചില്ലേ? ഒരു മതകലഹം ഉണ്ടായില്ലേ, ഇന്നും നടക്കുന്നില്ലേ? അതുപോലെ നടായുരുവിന്റെ ഒരു നല്ല മനസ്സാണ് ലോകരെല്ലാം ഒന്നായി കഴിയാന്ന് പറയുന്നത്. പലതും ഇതെല്ലാത്തിനും പ്രാഗ്മാറ്റിസം എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. ഒരാശയം പ്രായോഗികമാണോ എന്നുള്ളത്, അത് പ്രായോഗികമല്ലാത്ത തരത്തിൽ നമുക്ക് ഒരുപാട് ആശയങ്ങൾ, ഒരുപാട് ഫിലോസഫിയുടെ ഒരു ഏറ്റവും വലിയൊരു കുഴപ്പം അതാണ്. ഫിലോസഫിക്കൽ ഐഡിയാസിന്റെ ഒക്കെ ഒരു പ്രധാനമായ പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും അത് അപ്രായോഗികമായി. അപ്രായോഗികം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മനുഷ്യൻ അവന്റെ വർത്തമാന ചുറ്റുപാടുകൾ, അവനേത് ജീവിത സാഹചര്യത്തിലാണോ ജീവിക്കുന്നത് അവിടെ അതിന്റെ ഒന്നും പ്രയോഗിക്കാനോ പ്രയോഗിച്ചാൽ എന്തെങ്കിലും ഫലമോ ഇല്ലാതെ വരും. അതാണ് അതിന്റെ ഒരു തകരാറ്. ഈ ട്രഡീഷണൽ ഫിലോസഫി എന്ന് പറയുന്നതല്ല ആ തകരാറ്. എല്ലാ ഫിലോസഫികൾക്കും ബ്രഹ്മജ്ഞാനം ഉൾപ്പെടെ ഏതെങ്കിലും ഒന്നിനല്ല, കാരണം മനുഷ്യന്റെ ദൈനംദിന ജീവിതമായിട്ട് അതിന് ഉണ്ട്. തിയറ്റിക്കൽ മാത്തമെറ്റിക്സ് എന്ന് പറയുമ്പോൾ, തിയറ്റിക്കൽ മാത്തമെറ്റിക്സ് എന്ന് വെച്ചാൽ എന്താണ്, അതിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു മനപ്പോട്ട് കെട്ടി കെട്ടി കെട്ടിപ്പോവും. അതിന്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഉണ്ടാവത്തില്ല. അത് ഉപയോഗിക്കുന്ന ഓരോ പ്രോബ്ലങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കുക, അത് സോൾവ് ചെയ്യുക, പ്രോബ്ലം ഉണ്ടാക്കുക, അത് സോൾവ് ചെയ്യുക. അതിങ്ങനെ ഒരു രസകരമായ ആൾക്കാർ അത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിന്റെ പല ഭാഗത്തും ഇപ്പോഴും ഉണ്ട്. അവരുടെ ജോലി എന്ന് വെച്ചാൽ ഈ മാത്സിലെ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യുക, അത് അവർക്കൊരു രസമാണ്. അതുപോലെ ഈ ഫിലോസഫിയിലും അങ്ങനെയുള്ളൂ, ഫിലോസഫിക്കലായിട്ടുള്ള പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യുക. മറ്റവർ മാത്തമെറ്റിക്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഫിലോസഫി വരുമ്പോൾ അവരുപയോഗിക്കുന്നത് തർക്കം. നമ്മളിവിടെ തർക്കങ്ങളിലൂടെ ഓരോരോ പ്രശ്നങ്ങൾ ഉന്നയിച്ചാൽ പരിഹാരം കണ്ടെത്തി അങ്ങനെ അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. മനുഷ്യന്റെ ജീവിതമായിട്ട് മനുഷ്യന്റെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിനോ ഒന്നും അതിന് യാതൊരു പങ്കുമില്ല. ഇതിന് മനുഷ്യന്റെ ജീവിതത്തെയോ സാഹചര്യത്തെയോ മെച്ചപ്പെടുത്തുക എന്നുള്ളതല്ല, വ്യക്തി ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിന് പോലും അതിന് വലിയ പങ്കൊന്നും വഹിക്കാനല്ല. അതൊരു എന്താണ് അറിവിന്റെ ശാസ്ത്രമായിട്ടിരിക്കും. സർവരും സ്വതന്ത്രത്വേന വാഴുന്ന മാതൃകാസ്ഥാനം എന്ന് പറയുന്ന ഒരാശയം അത് പ്രായോഗികമാക്കേണ്ടതാണ്. പ്രായോഗികമാക്കണമെന്നുള്ളതായിരുന്നു ഗുരുവിന്റെ ആഗ്രഹം. പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്യുന്നു, കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശെ അത് അതിലേക്ക് അടുത്തു വരുന്നു നോക്കണമെങ്കിൽ പറയാം. സ്വാഭാവികമായിട്ടും മനുഷ്യർ കൂടുമ്പം, കാരണം മനുഷ്യന്റെ എല്ലാ അഭ്യാസവും നടത്തുന്നത് ഈ ഭൂമിക്കുള്ളിലാണ്, ഭൂമി എന്ന് പറയുന്നത് ഭൂഗോളത്തിലാണ്. അവിടെ മനുഷ്യർ പെരുകി വരുമ്പോൾ എന്ത് വരുന്ന വെച്ചാൽ മനുഷ്യരടുക്കും, മനുഷ്യരടുത്ത് വരും സ്വാഭാവികമായിട്ടും. അങ്ങനെ മനുഷ്യരടുത്ത് വരുമ്പോൾ അവർക്ക് പരസ്പരം യോജിക്കാതെ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് വരും. അപ്പോൾ അവര് യോജിക്കാൻ പറ്റിയ എന്താണ് ആശയം എന്ന് ചിന്തിക്കുമ്പോൾ സഹോദര്യം പോലെയുള്ള ആശയങ്ങൾ അത് അവർക്ക് സ്വീകരിക്കേണ്ടി വരും. എപ്പോഴാണോ, കാരണം മനുഷ്യൻ കൂടി വരുമ്പോൾ മനുഷ്യന് പ്രശ്നങ്ങൾ കൂടും, പ്രശ്നങ്ങൾ സങ്കീർണമാകുമ്പോൾ മനുഷ്യൻ അടുത്ത് കഴിയുമ്പോൾ, ഇപ്പൊ വെള്ളപ്പൊക്കം വരുമ്പോൾ എന്ത് വരുന്നു, എല്ലാവരും സഹകരിക്കുന്നു, അവിടെ ദുരന്തമാണ്. മനുഷ്യര് ഒരു ചെറിയ മുഴിക്കകത്ത് 10-25 പേര് കഴിയേണ്ടി വരുമ്പോൾ അവർ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതേ പ്രശ്നം തന്നെ ഭൂമിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അവിടെ അങ്ങനെ മനുഷ്യൻ പെരുകി വരുമ്പോഴത്തേക്ക് ഇത്തരം ആശയങ്ങൾക്ക് അവിടെ അതിനൊരു പുരോഗതിയുണ്ട്. ഉടനെ പ്രായോഗികയൊന്നും അല്ലെങ്കിലും അത് അതിന് പ്രത്യേകിച്ച് ആധ്യാത്മിക ഉള്ളവരിലും ഇല്ലാത്തവരിലും അതിന് ഏറ്റവും പ്രധാനമായി വരേണ്ടത് തന്നെയാണ് ഈ വ്യക്തിത്വത്തിന്റെ പരിഷ്കരണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരേണ്ടത്. സ്വാമി അന്ന് അതാണ് പറഞ്ഞത്, ഒരു രാജ്യം ഉണ്ടാക്കാൻ, ഒരു സമൂഹം, സ്വാതന്ത്ര്യം, അങ്ങനെ ഒരു സൊസൈറ്റി ഉണ്ടാക്കാനല്ല ശ്രമിക്കുന്നത്. നമ്മള് നമ്മള് വ്യക്തിപരമായിട്ട് നമ്മള് അക്സെപ്റ്റ് ഒരു സ്വീകാര്യത എല്ലാവരും തുല്യരാണ്. അതുതന്നെ അതാണ് വേണ്ടത്. മനുഷ്യരെല്ലാരും ഒന്നാണെന്നുള്ളത് ഇതാണ് ഈ പറയുന്നത്. മനുഷ്യരെല്ലാം ഒന്നാണെന്ന് ഇപ്പോ ഭൗതികമായി നോക്കിയാലും മനസ്സിലായോ, ഇനി ഈ ആത്മീയ തത്വങ്ങൾ വെച്ച് നോക്കിയാലും മനുഷ്യരെല്ലാം ഒന്നാണെന്ന് പണ്ടേ മനുഷ്യനറിയായിരുന്നു. വളരെ ഭൗതികമായി നോക്കുക, ഈ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് എന്താണ്? പഞ്ചഭൂതങ്ങളൊന്നും ഉണ്ടാക്കിയിരിക്കുകയാണ് പഴയ രീതി പറഞ്ഞ. അത് ഈ പ്രപഞ്ചം അതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പൊ ഭൗതികം നോക്കിയാലും നമ്മളെല്ലാം ഒന്നാണ്. ഒരു നക്ഷത്രത്തിലിരിക്കുന്ന മൂലകങ്ങൾ തന്നെയാണ് നമ്മുടെ ശരീരത്തിലും ഇരിക്കുന്നത്, ഒരു വ്യത്യാസവും. അപ്പോ ഈ ബ്രഹ്മാണ്ഡം നമുക്കറിയാവുന്ന ബ്രഹ്മാണ്ഡത്തിൽ മുഴുവൻ ഇരിക്കുന്ന സാധനം തന്നെ നമ്മുടെ ശരീരത്തിലും ഇരിക്കുന്നു. അപ്പൊ നമ്മളൊന്നല്ലേ? ആത്മീയമായി പറയണമെങ്കിൽ ഒരാത്മാവിലാണ് എല്ലാം നിൽക്കുന്നതെന്ന് പറയും. ഇത് ഒരാശയം, ഈ ആശയത്തെ നമ്മൾ സ്വീകരിക്കുന്നു. പക്ഷെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് മാറ്റം വരുന്നില്ല. പ്രശ്നങ്ങൾക്ക് എന്തുകൊണ്ട് മാറ്റം വരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു പ്രായോഗികമായ ഒരു ഇത് നടപ്പിലാക്കേണ്ട ഒരു പരിപാടിയില്ല. അങ്ങനെ ഒരു ഒരു പ്രായോഗിക വഴി ആർക്കും മുമ്പിൽ വയ്ക്കാനില്ല. ഇന്ന ഇതാണ് ഇതിന്റെ പ്രായോഗികമായി നടപ്പിലാക്കേണ്ട രീതി എന്ന് പറയാനൊന്നുമില്ല. ഈ ആശയം പറയും, ആശയം പറഞ്ഞ ഞാൻ പറയണ ഞാൻ എല്ലാവരെയും സഹോദരന്മാരായി ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടെന്താ കാര്യം? ആ സഹോദരി എങ്ങനെയാണ് ഞാൻ ജീവിക്കുന്ന സമൂഹത്തിൽ അങ്ങനെ നടപ്പിലാക്കുന്നത്? പ്രാക്ടിക്കൽ അങ്ങനെ നടപ്പിലാക്കാൻ ഒരു നിർദ്ദേശമില്ല, വരുന്നില്ല എന്നുള്ളതല്ല. ആശയം നമുക്കറിയാം, ഇത് എങ്ങനെ പ്രായോഗികമായി മനുഷ്യരുടെ ഇടയിൽ നടപ്പിലാക്കണം, അതിനൊരു മാർഗനിർദ്ദേശമില്ല. സംവരണവും ജാതി ആപ്ലിക്കേഷനിൽ നോട്ട് ചെയ്യുന്നത് അങ്ങനെ കംപ്ലീറ്റ് ഇത് മാറ്റിയിട്ടുണ്ട്. ഈ സംവരണം ജാതി എല്ലാം സ്കൂളിൽ ചേരുമ്പോൾ ജാതിയിൽ എഴുതേണ്ടി വരില്ല. അപ്പൊ അത് ഗവൺമെന്റ് തന്നെ നടപ്പിലാക്കിയാണ്. അത് മറ്റൊരു വിഷയമാണ്. അതായത് സമൂഹത്തിലായി ഈ സമൂഹത്തിൽ ഇപ്പോ സോഷ്യൽ റിയാലിറ്റി എന്ന് പറയുന്നുണ്ട്, സാമൂഹിക യാഥാർത്ഥ്യം. ഈ സാമൂഹിക യാഥാർത്ഥ്യത്തിൽ സാഹോദര്യം എന്ന് പറയുന്ന ഒന്നില്ല മനുഷ്യരുടെ ഇടയിൽ, അതില്ല. അതിസമയം സോഷ്യൽ റിയാലിറ്റി ആയിട്ടുള്ളതാണ് എന്ത്? മതം, ജാതി, രാഷ്ട്രീയം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇന്നത്തെ സോഷ്യൽ റിയാലിറ്റിയാണ്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും സാഹോദര്യത്തല്ല ഉണ്ടാക്കുന്നത്. അത് ഇനി സഹോദരി ഉണ്ടാക്കിയാൽ ഒരു ഇൻ ഗ്രൂപ്പ്, ഗ്രൂപ്പിനകത്ത് സഹോദരി ഉണ്ടാകും. ഒരു ജാതിക്കാർക്ക് പരസ്പര സ്നേഹം ഉണ്ടാകും, ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് പരസ്പര സ്നേഹം ഉണ്ടാകും. അവിടെയും പാരോഹിപ്പുണ്ട്. എന്നാൽ പൊതുവെ പറഞ്ഞ ഒരു മതക്കാർക്ക് പരസ്പര സ്നേഹം ഉണ്ടാകും. പക്ഷെ മനുഷ്യൻ എന്നുള്ളതിലേക്ക് എന്താണ്, ഇവർക്ക് ഒന്നിക്കാൻ പറ്റത്തില്ല. ഇതാണ് സോഷ്യൽ റിയാലിറ്റി. അപ്പൊ ഇതിന് പകരം ശരി, സഹോദരി എന്ന് പറയുന്ന ഒരു ആശയമാണ്, ഇത് നടപ്പിലാക്കുന്നതിനുള്ള ഇതാണ് പരിപാടി എന്ന് പറഞ്ഞൊരു പരിപാടി ആർക്കും മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഗുരു പറയുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് സാഹോദര്യത്തെ കുറിച്ച് ആദ്യം പറഞ്ഞ ആളാരാണ്? ബുദ്ധനാണ്. വളരെ വ്യക്തമായി ലോകത്തിന് സാഹോദര്യത്തിന്റെ സന്ദേശം ആദ്യം പറഞ്ഞ ആള് ബുദ്ധനാണ്. ബുദ്ധൻ എന്ന് പറഞ്ഞിട്ട് എത്ര കാലമായി? അതൊരാശയം മാത്രമാണ്. ശരി, അതെങ്ങനെ നടപ്പിലാക്കാം? നടപ്പിലാക്കുന്നതിന് എന്താ ഒരു പരിപാടി? അതാരുടെ കയ്യിലും ഇല്ല. അവിടെയാണ് പ്രശ്നം. അതിനൊരു പ്രായോഗിക പരിപാടി എന്ന് പറയാം. ഒരു പ്രായോഗിക പരിപാടി എന്ന് പറയുന്നത് ഇല്ല. ഇപ്പൊ ജനാധിപത്യം, ഉദാഹരണം പറഞ്ഞാൽ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു ആശയം, ജനങ്ങളെ തിരഞ്ഞെടുക്കുന്നവര് ജനങ്ങളെ ഭരിക്കുക, അതൊരാശയമാണ്. അപ്പൊ അതിന്റെ ഒരു പ്രായോഗിക പരിപാടിയുണ്ട്, അതാണ് ഇലക്ഷൻ. അപ്പൊ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു ആശയത്തെ ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രായോഗിക പരിപാടിയിലൂടെയാണ് നടപ്പിലാക്കുന്നത്. അതാണ് തിയറിയും പ്രാക്ടിക്കലും എന്ന് പറയുന്നത്. അപ്പോ ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു വലിയ സംവിധാനമുണ്ട്, ജനാധിപത്യം എന്ന് പറയുന്ന ആശയത്തെ അതിലൂടെ നടപ്പിലാക്കുന്നു. അപ്പൊ ജനങ്ങളെ തെരഞ്ഞെടുക്കുന്നവരും ജനങ്ങളെ ഭരിക്കും. അത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ശരി, അതിനൊരു തിയറിയും ഒരു പ്രാക്ടീസും ഉണ്ട് നടന്നു വരുന്ന. അതുപോലെ ഇപ്പൊ സാഹോദര്യം എന്ന് പറയുന്നു, ഇത് നടപ്പിലാക്കുന്നതിന് എന്താ പരിപാടി? ജനാധിപത്യം നമ്മൾ നടപ്പിലാക്കുന്നത് ഇലക്ഷനിലൂടെയാണെങ്കിൽ ഇതിനെങ്ങനെ നമ്മൾ നടപ്പിലാക്കും സാഹോദര്യത്തെ? ഇതൊരു അബ്സ്ട്രാക്ട് ഐഡിയയാണ്, ഒരു ആശയമാണ്, അമൂർത്തമായ ആശയം. അതിനപ്പുറം നടപ്പിലാക്കാൻ ഒരു പരിപാടി ആരുടെ കയ്യിലില്ല. പിന്നെ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾക്കൊക്കെ സാഹോദര്യം വേണം, നിങ്ങൾക്ക് എന്നോടും പറയാം സാഹോദര്യം വേണം. നമ്മൾ പരസ്പരം പറയൂ എന്നുള്ളതേ ഉള്ളൂ. പ്രായോഗിക പരിപാടി എന്ന് പറയുന്നത് ഇതിനകത്ത് ഇല്ല, അതാണ് പ്രശ്നം. ഇത്തരം ആശയങ്ങൾക്കെല്ലാം ഉള്ളൊരു, അതൊക്കെ അമൂർത്തമായ ആശയങ്ങളായ മനുഷ്യന്റെ ഇടയിൽ എനിക്ക് പറയുന്ന ആർക്കുമില്ല. അപ്പോ ഇതിന്റെ ഒരു പ്രായോഗിക പരിപാടി ഇല്ലാത്തിടത്തോളം കാലം ലോകം മുഴുവൻ ഇങ്ങനെ ആയിത്തീരും എന്നൊക്കെ ആശിക്കാൻ പറ്റില്ല. ഇന്ത്യയിൽ ജനാധിപത്യം നിലവിൽ വന്ന എന്തുകൊണ്ട്? ഇലക്ഷൻ സമ്പ്രദായങ്ങളുണ്ട്. അതുപോലെ ഇങ്ങനെ ഒരു ആശയം നടപ്പിൽ വരണമെങ്കിൽ എന്ത് വേണം? അത് ഇന്നൊരു പ്രായോഗിക പരിപാടി വേണം. അവിടെയാണ് അങ്ങനൊരു പ്രായോഗിക പരിപാടി ആർക്കും മുമ്പ് വയ്ക്കാൻ. ഇതാണ് ഇതിനകത്തുള്ള പ്രശ്നം. അപ്പൊ ലോകം നാളെ ഒരു ലോകമാകുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രതീക്ഷ മാത്രമാണ്. സാഹോദര്യം എന്ന് പറയുന്ന പോലെ തന്നെ വെറും ഒരു പ്രതീക്ഷ. അതിന്റെ പ്രായോഗികമായി നടപ്പിലാക്കുന്നതിനുള്ള ഒരു പരിപാടിയും നമ്മുടെ മുമ്പിൽ ഇപ്പൊ ഇല്ല. ആശയമുണ്ട്, അതുകൊണ്ട് കാര്യമില്ലല്ലോ. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. എന്താണ് തുടക്കത്തിൽ ഞാൻ എന്താ പറഞ്ഞത്? അത് പോയി, തുടക്കത്തിൽ പറഞ്ഞു പോയി. ആരുടെ മനസ്സിലാണ്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം പോയി, അത് പറഞ്ഞിട്ടാ ബാക്കി പറഞ്ഞത്. മനസ്സിലത് നിൽക്കുന്നില്ല. തുടക്കത്തിൽ ഞാൻ എന്ത് പറഞ്ഞു? ഇത്രയും പെട്ടെന്ന് വിട്ടുപോയി, 10 മിനിറ്റ് കൊണ്ട് സമയം പോയി. അതിനു മുമ്പ് പറഞ്ഞത് ഞാൻ വെള്ളപ്പൊക്കത്തിന്റെ ഉദാഹരണം പറഞ്ഞു ഓർമ്മയുണ്ട്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? ആ മനുഷ്യൻ ഭൂമിയിൽ പെരുകി വരികയും അങ്ങനെ വരുന്ന ഒരു സമയത്ത് മനുഷ്യന് സംഘർഷങ്ങൾ കൂടി വരികയും ചെയ്യുന്നു. അവരെന്ത് ചെയ്യുന്നു? ഒരുമിക്കുന്നതിനുള്ള വഴികൾ കണ്ടെത്തും പ്രായോഗികമായി. അതിനാണ് പറഞ്ഞത് പ്രളയത്തിൽ ഒരു മുറിക്കകത്ത് 10-20 പേര് അകപ്പെട്ട് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവർ സഹകരിക്കും, അവിടെ സഹോദര്യം പുലർത്തും. അപ്പോ ഹിന്ദുവില്ല, ക്രിസ്ത്യാനിയില്ല, മുസ്ലിം ഇല്ല, എല്ലാവരും യോജിച്ചു കഴിയും. അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ അവിടെ രാഷ്ട്രീയമില്ല. ഇത്തരം സാഹചര്യങ്ങളും മനുഷ്യനെ ഞെരുക്കുമ്പോൾ മനുഷ്യരെന്ത് ചെയ്യുന്നു? ഇത്തരം അവർ ജീവിതത്തിൽ തന്നെ അത് പ്രായോഗികമാക്കുന്നു എല്ലാവരും. ആ അപ്പൊ നമുക്ക് തൽക്കാലം ഒരുമിച്ച് കഴിയും. അത്തരം മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളിൽ കൂടെ മനുഷ്യൻ മുമ്പോട്ട് പോകുമ്പോ സാഹോദര്യം പോലെയുള്ള ആശയങ്ങൾക്ക്, അങ്ങനെയാണ് മനുഷ്യന്റെ എന്താണ്, മനുഷ്യൻ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. അതിനാണ് ഹ്യൂമൻ എവല്യൂഷൻ എന്ന് പറയുന്നത്. മനുഷ്യ പരിണാമം, അതായത് ഏകലോകമൊന്നും സംഭവിച്ചില്ലെങ്കിലും പഴയകാലത്ത് 100-150 പേരുള്ള ഗോത്രങ്ങളായി മനുഷ്യര് കഴിഞ്ഞുകൂടിയിരുന്ന മനുഷ്യര് നിരന്തരം മല്ലടിച്ചുകൊണ്ടിരുന്നു. ഈ ഗോത്രം അടുത്ത ഗോത്രത്തെ ആക്രമിക്കുക. അത് പിന്നെ എന്ത് ചെയ്തു? മനുഷ്യർ കൂടാൻ തുടങ്ങി. കൂടാൻ തുടങ്ങിയപ്പോ സ്വാഭാവികമായിട്ട് അവരടുത്ത് ഗോത്രങ്ങളുടെ എണ്ണം കൂടി. എണ്ണം കൂടിയപ്പോ പിന്നെ അവരെന്ത് ചെയ്തു? മല്ലടിച്ച് നാശനഷ്ടം വരുത്തുന്നതിന് പേര് സഹകരിക്കാനുള്ള വഴിയിൽ അവര് നോക്കി. അതാണ് ഈ കോപ്പറേഷൻ എന്നൊക്കെ പറയുന്ന ഐഡിയ വന്നത്. കോപ്പറേഷൻ എന്ന് പറയുന്ന ഐഡിയ വന്നിട്ടോ എങ്ങനെ നമുക്ക് യോജിക്കാം. അങ്ങനെ അവർ പലതിനു വേണ്ടി യോജിച്ചു, ഭക്ഷണത്തിന് വേണ്ടി, വേട്ടയാടുന്നതിന് വേണ്ടി യോജിച്ചു, പിന്നെ വിഭവങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടി യോജിച്ചു. അങ്ങനെ ഇങ്ങനെ യോജിച്ചാണ് ഓരോ മനുഷ്യ സമൂഹങ്ങളുണ്ടായത്. ആ മനുഷ്യ സമൂഹങ്ങളിൽ ഓരോ സംസ്കാരങ്ങളുണ്ടായത്. അവരൊരുമിച്ച് ഇപ്പോ മോഹൻജാദാരോ ഹാരപ്പയിലൊക്കെ മനുഷ്യരെ ഒരുമിച്ച് കഴിഞ്ഞു. അപ്പോ അങ്ങനെയുള്ള മാറ്റങ്ങൾ വന്നു. അവിടെ ഗവേഷണം നടത്തിയിട്ട് അവിടുന്ന് ഒരു ആയുധത്തിന്റെ അംശവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നുവെച്ചാൽ അവർ ഈ പഴയ സംഘർഷങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഒരുമിച്ച് കഴിഞ്ഞ ഒരു കാലം വരുന്നത് ആ ഒരു കാലഘട്ടത്തിൽ അവിടെ ഒരു അമ്പിന്റെ കഷ്ണം അവർക്ക് കിട്ടിയിട്ടില്ല. ഗവേഷണം നടത്തിയവർക്ക് ഒരു സംഘർഷമില്ലായിരുന്നു. അപ്പൊ ഗോത്രങ്ങൾ ഒരുമിച്ച് കൂടിയ ഒരു കാലം സംഘർഷമില്ലാതെ കഴിഞ്ഞു. വീണ്ടും പുറത്തുനിന്ന് എന്ത് ചെയ്തു, വേറെ ഗോത്രങ്ങൾ ഒന്ന് ആക്രമിച്ചു. അപ്പൊ വീണ്ടും പഴയ വീണ്ടും സംഘർഷത്തിലേക്ക് പോയി. അപ്പൊ മനുഷ്യ പുരോഗതി നമ്മൾ അടിസ്ഥാനപരമായി പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് എന്താ ഹ്യൂമൻ എവല്യൂഷൻ. അടിസ്ഥാനപരമായി മനുഷ്യരറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ആ ഹ്യൂമൻ എവല്യൂഷനിലൂടെയാണ് മനുഷ്യൻ ഈ പറയുന്ന എത്തിക്സ് ഉണ്ടായത്, കൾച്ചർ ഉണ്ടായത്, മനുഷ്യനെ ഒരുമിപ്പിക്കുന്ന ആശയങ്ങളുണ്ടായത്. അതൊക്കെ ഹ്യൂമൻ എവല്യൂഷന്റെ ഭാഗമായി വന്നാണ്. ആ എവല്യൂഷണറി ട്രെയ്റ്റ്സിനെയാണ് നമ്മൾ ഇന്നിപ്പോ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. എവല്യൂഷണറി ട്രെയ്റ്റ്സ് ആണെന്ന് വെച്ചാൽ മനുഷ്യന്റെ ആദ്യകാലത്ത് മനുഷ്യനിൽ അന്ന് രൂപപ്പെട്ടു വന്ന കാര്യങ്ങളാണ്. അത് വികസിച്ച് ഇപ്പോ അതിന്റെ ഒരു ഭാഗം പറയാം. എന്താണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സുകൾ മെച്ചപ്പെട്ടു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരു പൊരുത്തം ഉണ്ടാക്കാൻ പറ്റും. ഇത് അതിന്റെ ഒരു പ്രായോഗിക വശമാണ്. പക്ഷെ അത് കേവലം എന്താണ് ഹ്യൂമൻ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് മാത്രം പോരാ, കാരണം മനുഷ്യന് അവന്റെ സ്വഭാവം, സംസ്കാരം, അത് മാത്രമല്ല വിഷയം. അവന് സമ്പത്തുണ്ട്, അവന് ആഹാരം വേണം, തൊഴിൽ വേണം, പല വിഷയങ്ങളുമുണ്ട്. അപ്പോ ആ വിഷയങ്ങളും ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൈകാര്യം ചെയ്താലേ ഈ പറയുന്ന സാഹചര്യം വരും. ആശയം കൊണ്ട് മാത്രം വരത്തില്ല, മനസ്സിലായോ? അപ്പോ മനുഷ്യന്റെ വിഭവങ്ങൾ എന്താണ് വിതരണം ചെയ്യുന്നതിൽ നീതി വേണം. ആ വിതരണ നീതി ഇല്ലെങ്കിൽ സാഹോദര്യം എന്ന് പറയുന്ന ഒരു ആശയം പറഞ്ഞിട്ട് മനുഷ്യന് യോജിക്കാൻ പറ്റത്തില്ല. മനുഷ്യ വിഭവങ്ങൾ എന്ത് ചെയ്യണം? നീതിപൂർവകമായിട്ട് വിതരണം ചെയ്യണം. അപ്പോ ഈ നീതിപൂർവകമായി വിതരണം ചെയ്യാത്ത വ്യവസ്ഥയായിരുന്നു ജാതി വ്യവസ്ഥ എന്ന് പറയും. അവിടെ മനുഷ്യ വിഭവങ്ങൾ എന്ത് ചെയ്തു? നീതിപൂർവത്തിൽ വിതരണം ചെയ്തില്ല. അതാണ് സംഭവിച്ചത്. അപ്പോ അത് എന്താ അതിനൊരു പരിഹാരം എന്ന് മനുഷ്യർ ചിന്തിച്ചു. അപ്പൊ അവിടെ വിഭവങ്ങൾ നീതിപൂർവം വിതരണം ചെയ്തില്ലെങ്കിൽ അവിടെ അസമത്വം വരും. ഈ അസമത്വത്തിന് എന്താ ഒരു പരിഹാരം? കാരണം ഓരോ ഗ്രൂപ്പുകളിലാണ് വന്നത്. വിദേശങ്ങളിൽ, യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ അത് വേറെ രീതിയിൽ വന്നു. ഇന്ത്യയിൽ അത് വേറെ രീതിയിൽ വന്നു. ഇന്ത്യയിലപ്പോ അത് ജാതി വ്യവസ്ഥയായി വന്നു. അപ്പൊ പിന്നെ അതിനെന്താ പരിഹാരം? ഈ അസമത്വങ്ങൾ സംഭവിച്ചത് ഈ വിതരണ നീതിയിൽ വന്ന ദോഷമാണ്, മനസ്സിലായോ? അപ്പോ ഇത് പരിഹരിക്കുന്നതിന് വളരെ കാലം മനുഷ്യ അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചില്ല. അങ്ങനെ തന്നെ ജീവിച്ചു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഭരണഘടന നിലവിൽ വന്നു. ഇപ്പം ഭരണഘടനാ നിർമ്മാതാക്കൾ അതിനെ കുറിച്ച് ആലോചിച്ചു. ഈ വിതരണ നീതിയിൽ വലിയ അസമത്വം ഉണ്ടല്ലോ, ഇതെങ്ങനെ പരിഹരിക്കും? അതിനുവേണ്ടിട്ടാണ് റിസർവേഷൻ എന്ന് പറയുന്നത് ആശയം ഇവിടെ കൊണ്ടുവന്നു. എല്ലാ വിദേശ പല രാജ്യങ്ങളും ഉണ്ടായി. അതാത് പരിഹരിക്കാനുള്ള ഒരു ശ്രമമാണ്, അല്ല ജാതി ഉണ്ടാക്കാനോ ഇല്ലാതാക്കാനോ ഉള്ള ശ്രമം ഉണ്ടാകും. മനുഷ്യന്റെ ഇടയിലുള്ള വിഭവങ്ങൾ അതിനെ എന്താണ് മനുഷ്യനെ തന്നെ അടിമയാക്കിയിട്ട് ജോലി ചെയ്ത് അതിനെ വിഭവമാണ്. അത് ലളിതമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാലേ, ഇപ്പൊ മനുസ്മൃതി എഴുതി വെച്ചിട്ടുണ്ട്, പിന്നെ ചണ്ടാളൻ അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരന് പൊട്ടിയ പാത്രത്തിലെ ആഹാരം കൊടുക്കാവും. അവന് താഴ്ന്ന പാത്രത്തിൽ ആഹാരം കഴിച്ചാൽ അവന് മുഷിഞ്ഞ വസ്ത്രമേ ഉൾക്കാവൂ. പഞ്ചമൻ ചണ്ടാളെന്ന് പറയുന്നവൻ ശവങ്ങളിൽ പൊതിഞ്ഞിരിക്കുന്ന വസ്ത്രമേ അവന് ഉപയോഗിക്കാവൂ. മനസ്സിലായോ? ഇത് ശാസ്ത്രങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്, അല്ലാതെ അറിയാതെ നടപ്പിലായ കാര്യങ്ങളല്ല ഇതാണ്. അപ്പോ വസ്ത്രം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാനുള്ള അവകാശമില്ലേ? പാത്രം എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള അവകാശമില്ലേ? അപ്പോ ഇത് വളരെ രൂക്ഷമായി ഇങ്ങനെ ഈ രീതിയിലുള്ള വിവേചനമൊന്നും നമ്മളെ കേരളത്തിലും ഉണ്ടായിരുന്നു. മലബാറിലെ ഒരു സ്ഥലത്ത് എന്താണ്, ഒരു ഈഴവൻ ഒരു കടയിൽ ചെന്നിട്ട് ഉപ്പെന്ന് ചോദിച്ചതിന് ഒരു പയ്യനെ അടിച്ച് അവൻ ചത്തുപോയി. കേട്ടിട്ടുണ്ട് ആ സംഭവം. കാരണം ഈഴവൻ പുളിയെന്നേ പറയാം, പുളിപ്പ് ഉപ്പെന്ന് പറയാൻ പാടില്ല. ഈഴവരാതി താഴ്ന്ന ആൾക്കാർക്ക് ഉപ്പിന് പുളി, അവർക്ക് പ്രത്യേക ഭാഷയാണ്. ഇത് രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവമാണ്, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയാണ്, കഥയല്ല. ഇത്തരത്തിൽ ഓരോ കാര്യങ്ങളിലും എന്തു ചെയ്തു, അസമത്വങ്ങൾ വരുന്നു. ഇതിലെന്താ സമത്വം ഉള്ളത്? ഭാഷ ഉപയോഗിക്കുമ്പോൾ ഇന്നാളിന്ന, പിന്നെ ഇപ്പൊ ഗുരുവിന്റെ പേര് നാണു എന്നായിരുന്നു. നാണുഗുരു എന്നാൾക്കാരെ വിളിച്ച് നാണുസ്വാമി എന്ന് വിളിച്ച് ഗുരു തന്നെ അതിനെ പരിഷ്കരിച്ചാണ് എന്ത് നാരായണൻ എന്നാക്കിയത്. അപ്പോ ഇന്നും ആൾക്കാർ പൊക്കി പറയും ഗുരുവിനെ, ഗുരുവിന്റെ പേര് നാരായണൻ എന്ന് വിളിച്ചു എന്നൊക്കെ. അത് ധൃതയാണ്, കാരണം അന്ന് നാരായണൻ എന്നുള്ള പേര് ഉപയോഗിക്കാൻ പാടില്ല, നാണു എന്നേ പറയാവൂ. അതാണ് നിയമം അന്നത്തെ. ആ അങ്ങനെ പറയാവൂ. അപ്പൊ പിന്നെ ഒരു ഈഴവ ബാലന് നാരായണൻ എന്ന് പേരിടാൻ പറ്റില്ല, നാണു എന്നേ ഇടാൻ പറ്റൂ. കൃഷ്ണൻ എന്ന് ഇടാൻ പറ്റില്ല, കിട്ടണമെന്നേ പറയാൻ പറ്റില്ല. അന്നത്തെ കാലഘട്ടത്തിൽ ഗുരുവിന്റെ കുടുംബം കുറച്ച് ഉയർന്ന നിലവാരത്തിലുള്ളതായിരുന്നില്ലേ? അതൊക്കെ ഇന്ന് ആൾക്കാർ പറയുന്നേ ഇല്ലേ, ഭയങ്കര നിലവാരത്തിലായിരുന്നു. ഈ ഗുരു താമസിക്കുന്ന വീടെന്ന് പറയുന്നത് ഗുരു താമസിച്ചതല്ല, അത് ഗുരു താമസിച്ച വീടൊന്നുമല്ല, അത് ധർമ്മതീർത്ഥരൊരു വീട് കൊണ്ടുവന്ന ആൾ കൊണ്ടുവന്ന് വെച്ചാണ്. ആ എന്റെ ചീതിനകത്താണ് ഗുരുവിനെ പ്രസവിച്ചതെന്നൊക്കെ പറയുന്നത് ആൾക്കാരെ പറ്റിക്കുന്നതാണ്. അല്ല, ഗുരു ജനിച്ച വീടല്ല അത്, പഴയ ബുക്കുകളിൽ എഴുതി വെച്ചിട്ടുണ്ടത്. പക്ഷെ ഇപ്പൊ പറഞ്ഞു പറഞ്ഞു അത് ഗുരു ജനിച്ച വീടായി, അതാണെന്ന് പറഞ്ഞത്. ഗുരു ജനിച്ച വീടിന്റെ ഒരു അടയാളം അവിടെ ഇല്ലായിരുന്നു, മനസ്സിലായോ? അപ്പുറത്തെവിടെ ഇരുന്ന ഒരു വീട് ഇദ്ദേഹം പോയി, അത് ഗുരുവിന്റെ ഒരു സ്മരണ കിരക്കിട്ടെന്ന് വിചാരിച്ച് വില കൊടുത്ത് വാങ്ങിച്ചുകൊണ്ടുവന്ന് അവിടെ ഫിറ്റ് ചെയ്താണ് ഈ കാണുന്ന വയൽവാരം വീട്. പക്ഷെ യഥാർത്ഥ വീടെന്ന് പറഞ്ഞത് കുറച്ചുകൂടെ വലിപ്പവും കുറച്ച് തറവടുത്തുള്ളതായിരുന്നു. ചാൻസ് അന്ന് വളരെ കുറവാണ്, മനസ്സിലായോ? യാഥാർത്ഥ്യങ്ങൾ അന്നത്തെ സാമൂഹിക വ്യവസ്ഥ അനുസരിച്ച് അതിന് ഉള്ള പിന്നെ ഒരു ചാൻസ് കുറവാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ആലോചിക്കാം. അന്ന് സമ്പന്നരായ ഈഴവ കുടുംബങ്ങളുണ്ടായിരുന്നു. ഈ മറ്റേവരൊക്കെ ഉണ്ടല്ലോ, ചാന്നാർമാര്, ചാന്നാർമാരുണ്ടായിരുന്നു, ശിവമാധവന്റെ ഒക്കെ കുടുംബം, അവർക്ക് വലിയ സമ്പന്നരായിരുന്നു. അപ്പൊ ഈ സമ്പന്നരായ സമ്പന്നമല്ല, അവരുടെ വീട് തന്നെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിശയിച്ചു പോലും. ഞാൻ അവിടെ പോയിട്ട് അങ്ങനെ സമ്പന്നരായ വ്യക്തികളുണ്ടായിരുന്നു. ഈ സമ്പത്തുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് സമ്പത്തുള്ളവര് പണ്ഡിതന്മാരെയൊക്കെ വിളിച്ച് അവിടെ കൊണ്ടുവച്ച് പഠിപ്പിക്കും, മനസ്സിലായോ? ഇന്നിപ്പോ ഇവിടെ തന്നെ രണ്ടുമൂന്ന് കുട്ടികൾ പഠിക്കാൻ വന്നിരിക്കുന്നു. എന്തിനാ അവർ പഠിക്കാൻ വന്നിരിക്കുന്നു? അവർക്ക് സമ്പത്തില്ലാത്തോണ്ടല്ലേ. വീട്ടിൽ സൗകര്യം ഉണ്ടെങ്കിൽ മക്കളെ കൂടെ കൊണ്ടുകൊടുത്തു. ഗുരുവിനാന്ന് എവിടെ കൊണ്ട് നിർത്തി? മാനപ്പള്ളിയിൽ. എന്തുകൊണ്ട്? വീട്ടിൽ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. അത് വെച്ച് നമുക്ക് സാമാന്യമായി മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ. പർണപ്പള്ളി കൊണ്ട് നിർത്തിയത് അവിടെ പഠിപ്പിക്കാൻ ഒരാളുണ്ടായിരുന്നു, പിന്നെ ഭക്ഷണവും മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗുരു അങ്ങനെ വലിയ ഇതൊന്നുമല്ല. പൊതുവെ എല്ലാരും പറയുന്ന കാര്യമുണ്ട്, ഇപ്പൊ കന്നുകാലികളെ മേച്ച് കടന്നു, പിന്നെ വെറ്റില കൃഷി ചെയ്തു, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ പണികളൊക്കെ ചെയ്താ ജീവിച്ചത് ഗുരു കുട്ടിക്കാലത്ത്. സമ്പത്തൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇതൊക്കെ ആൾക്കാർ ഈ ഇതിൽ തന്നെ ഒരു ആഠ്യത്വം വരുമല്ലോ, ഇല്ലാത്തവന്റെ ആഠ്യത്വം. അതൊക്കെ കൃത്യമായിട്ടുണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോ വലിയ കാര്യമില്ല, കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിച്ചത്. പിന്നെ എന്ത് ചെയ്തു, ഒരു പോയി പഠിച്ചു, വിദ്യാഭ്യാസം കഴിഞ്ഞു. വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് അങ്ങനെ ദൂരമുണ്ടെങ്കിൽ അവിടെ താമസിച്ച് പഠിപ്പിക്കേണ്ടില്ലല്ലോ. അഞ്ചു തങ്ങിപ്പോയി പിന്നെ കുടിപ്പള്ളി കുടം കെട്ടി പഠിപ്പിച്ചു. തനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ പിള്ളേരെ പഠിപ്പിച്ചാൽ പോരെ. ഗുരുവിന്റെ അഞ്ചു തങ്ങിപ്പോയാണ് കുറെ കാലം. അങ്ങനെയാണ് നാണു ആശാനായത്. നാണു ആശാനായത് അങ്ങനെയാണ്. പിന്നെ ഗുരു തന്നെ അതിനെ പരിഷ്കരിച്ചാണ് ആശാന ഗുരുവാക്കി നാണുവിനെ നാരായണനാക്കി. അത് ഇത് തന്നെ പറഞ്ഞു കൊടുത്താ മതി, ഇനി മാറ്റിയൊന്നും വേണ്ട. ഇനിയിപ്പോ ആക്കട്ടെ, അതിന്റെ പോട്ടെ, നമ്മളെ അറിഞ്ഞിരുന്നാ മതി. വിഭവം മാറ്റാനൊന്നും പോണ്ടേ. ഇങ്ങനെ പറയും അതൊന്നും വലിയ. പഴയ ചില എഴുത്തുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. പഴയ ചില നമ്മുടെ ഈ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു. അതെ, അതായത് അവര് ദാരിദ്ര്യം കൊണ്ട് ഇടയ്ക്ക് ഇവിടെ വരുമായിരുന്നു ശിവഗിരിയിൽ ഗുരുവിനെ കാണാൻ. ഇവിടെ വരികയും അപ്പൊ ഗുരു ഒരു അവരോട് ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാതെ ജീവിച്ചിരുന്നു. അവർക്ക് സഹായം ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല. ഒരിക്കൽ ചൈതന്യ സ്വാമി 10 രൂപ എടുത്ത് കൊടുത്തതിന് വഴക്കും പറഞ്ഞു. ആര് പറഞ്ഞിട്ട് അവിടുത്തെ ചോദിച്ചു വഴക്ക് പറഞ്ഞു ചെറുതായി പറയുന്നുണ്ട്. അവർക്ക് കഷ്ടപ്പാടി തന്നെയാണ് ജീവിച്ചത്. അങ്ങനെ ഒരു വലിയ വീടാണെങ്കിൽ ഗുരു വിവാഹം കഴിച്ച സ്ത്രീ, അപ്പൊ ഗുരു പോയി കഴിഞ്ഞപ്പോ അവർ തിരിച്ചവരെ വീട്ടിലേക്ക് പോയി എന്നാണ് പഴയ ബുക്കിലൊക്കെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ വലിയ ദ്രാവിഡ വീടൊക്കെ ഉണ്ടെങ്കിൽ അവരവിടെ കഴിയില്ലേ, അവിടെ ഒന്നും കഴിയാൻ ഇടവില്ല. അങ്ങനെ ഒരു ഇതായിരുന്നു. അതുകൊണ്ട് അന്നത്തെ സാഹചര്യങ്ങൾ മനസ്സിലാകാതെ ആൾക്കാരെ ഓരോന്നിങ്ങനെ പറയുന്നതാണ്. കുടുംബക്കാരൻ വില കൊടുത്ത് വാങ്ങിച്ചു കൊണ്ട് വച്ചത് അവിടെ ഏത് കുടുംബക്കാരെന്നുള്ളതാണ്, ആരെയും വാങ്ങിച്ചതെന്നുള്ളതാണ്. അവിടെ ഗുരുവിന്റെ ഇങ്ങനെ ഒരു സ്ഥാനം വേണമെന്ന് ആഗ്രഹിച്ച് സ്വാമി അത് ചെയ്തു വെച്ചാണ് അവിടെ വയൽവാരം എന്നൊക്കെ പറഞ്ഞു. അല്ല അവിടെ അത് ഈ കെട്ടിടം കെട്ടുന്ന സമയത്ത് അവിടെ ഒരു അടയാളം ഉണ്ടായിരുന്നില്ല. ഒരു കിണറോ മറ്റോ ഉണ്ടായിരുന്നു ആ ഭാഗത്ത്. വേറെ അവിടെ വീടിന്റെ അടയാളമോ യാതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആ പ്രദേശത്താണ് ഗുരു ജീവിച്ചിരുന്നെന്നുള്ള വാസ്തവമാണ്. അതാ നാലുകെട്ടും മറ്റും ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷെ ഒരു ചെറിയ വീടുണ്ടായിരുന്നിരിക്കും, അതൊക്കെ പോയിരിക്കും. ഗുരു പോയി, അച്ഛനും അമ്മയും മരിച്ച്, സഹോദരിമാരും മരിച്ച്, പിന്നെ അവിടെ ആരാ ഇതൊക്കെ സംരക്ഷിക്കുന്നു? സംരക്ഷിക്കാൻ ആരെങ്കിലും വേണ്ടേ? അതുകൊണ്ട് അതൊക്കെ അങ്ങ് പോയി. പിന്നെ അതവിടെ അങ്ങനെ ഒന്നും ഉണ്ടാക്കിയെടുത്തു. അതങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ക്ഷേത്രം അവിടെ ഉള്ളതുകൊണ്ട്. അവിടെ ക്ഷേത്രം ഉണ്ടല്ലോ, മണയ്ക്കൽ ക്ഷേത്രം എന്നിരുന്നു ഗുരുവുമായി ബന്ധപ്പെട്ടായിരുന്നു. അപ്പൊ അവിടെ ഗുരു വരികയും പ്രാർത്ഥിക്കുകയും അങ്ങനെയൊക്കെ ഇരുന്നുകൊണ്ട് അതിനോട് ചുറ്റിപ്പറ്റി, ഈ ക്ഷേത്രവുമായി ചുറ്റിപ്പറ്റി ഗുരുവിന് തന്നെ അവിടെ ഒരു വീടുണ്ടാക്കി വെച്ചാണ്. ഇത്രയേ ഉള്ളൂ. ചരിത്രം വായിച്ചിടത്തോളം അത്രയേ ഉള്ളൂ. അത് ഊഹിച്ച് പറയുന്നതല്ല, ചരിത്രത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു. ഗുരു തന്നെ ആ വിഗ്രഹം രണ്ടു എടുത്ത് മാറ്റിയെന്നാണ്. എനിക്ക് അതിനെ കുറിച്ചൊന്നും കൃത്യമായിട്ട് അറിയത്തില്ല. ഞാനും കേട്ടിട്ടുണ്ട്. അതൊക്കെ എന്താണ് അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്നുള്ളതിനൊന്നും വ്യക്തമായ, അതായത് ഗുരു എന്റെ ഗുരു അങ്ങനെ അവിടെ പോകാൻ വഴിയില്ല, തിരിച്ചു. അതൊക്കെ ഇങ്ങനെ കഥകള് പറയുന്നേല്ലേ, അങ്ങനെ പറഞ്ഞാലേ അവിടെ ഉള്ളവർക്കൊരു വിലയുണ്ടാവും. ഗുരുവിന്റെ ഒരു രീതി അനുസരിച്ച് ഗുരു പ്രത്യേകിച്ചും ഈ ഭാര്യയെ ഉപേക്ഷിച്ചു പോയതുകൊണ്ട് സ്വാഭാവികമായിട്ടും പിന്നെ അങ്ങോട്ട് പോകാൻ വഴിയില്ല. സാറിന് വീട്ടിൽ നിന്ന് പോകുന്നതല്ല, ഭാര്യ ഉപേക്ഷിച്ചു പോയാണ്. ഭാര്യ ഉപേക്ഷിച്ചു പോയാൾ തിരിച്ച് പ്രത്യേകിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ അവിടേക്ക് പിന്നെ ചെല്ലുന്ന ഒരു പ്രശ്നമേ ഉദിക്കുന്നുണ്ട്. ഗുരു അങ്ങനെ ആയിരുന്നെങ്കിൽ ഗുരുവിന്റെ ഒരു പ്രത്യേകതയുള്ള എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഗുരു എവിടെയൊക്കെ ചെന്നിട്ടുണ്ടോ അത് ഗുരു അവിടെ താമസിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ആശ്രമം ഉണ്ടാക്കിയിരിക്കും, ആശ്രമമോ അമ്പലമോ എന്തെങ്കിലും ഒരു ഉണ്ടാക്കിയിരിക്കും. ശിവരി എന്ന് കുറച്ചു ദിവസം താമസിച്ചു ഇവിടെ ആശ്രമം, കുന്നമ്പാറച്ചെന്ന് അവിടെ അരുവിപ്പുറത്ത് പോയി താമസിച്ച് അവിടെ ഉണ്ടാക്കി. എവിടെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ ഗുരു അവിടെ ഒരു സ്ഥാപനം ഉണ്ടാക്കിയിരിക്കും. ചെമ്പഴന്തി ഉണ്ടാക്കിയ ചെമ്പഴന്തി ഗുരു ഒന്നും ഉണ്ടാക്കില്ല, അതിനർത്ഥം ഗുരു അവിടെ പോയില്ല, കാരണം താൻ ഉപേക്ഷിച്ചതാണ്. അവിടെ പിന്നെ പോകുന്നത് ശരിയല്ല, തന്റെ കുടുംബക്കാരുള്ളതുകൊണ്ട്. അതുമല്ല, വ്യക്തമായും ചരിത്ര പ്രതിനിധി സഹോദരിമാർ ഇവിടെ കാണാൻ വരുമായിരുന്നു, അങ്ങനെ ഗുരുവിന് അങ്ങോട്ട് പോയാൽ മതിയല്ല, ഗുരു അവിടെ രണ്ടു കൂടെ പോയാൽ മതിയല്ലോ, അവിടെ ആൾക്കാരെല്ലാം ഉടനെ റെഡിയാക്കത്തില്ലേ, അവിടെ ആശ്രമം അതൊക്കെ ഉണ്ടാക്കത്തില്ലേ. അപ്പൊ ഇവരൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് ഗുരു അവിടെ പോയിട്ടില്ല, പോകാനുള്ള ഒരു ചാൻസും ഇല്ല. പിന്നെ ആൾക്കാർക്ക് ഈ പഴമക്കാരൊക്കെ ചിലപ്പോ ഇങ്ങനെ പറയും, ചെമ്പഴത്തിക്കാർക്ക് വലിയൊരു അഭിമാനമുണ്ട്, ഗുരു ഞങ്ങളുടെ നാട്ടുകാരനാണ്, അപ്പൊ അതിനൊന്നും ഉറപ്പിക്കാൻ വേണ്ടി ഗുരു വന്നതൊക്കെ പറയാനൊരു ചാൻസേ ഉള്ളൂ. ഗുരു ചൊന്നിരുന്നെങ്കിൽ അവിടെ ഒരു ആശ്രമം ഉണ്ടായിരുന്നു, ഒരു സംശയമില്ല. ഇവിടെ നിന്ന് ശ്രീനാരായണ തീർത്ഥത്തിൽ ഇവിടുന്ന് അടിച്ചോടിച്ചപ്പോ പുള്ളി ഇങ്ങനെ പോയി ചെമ്പഴന്തി പോയി നിന്നുകൊണ്ട് അവിടെ ഇങ്ങനെ വന്ന് സെറ്റപ്പ് ചെയ്യാൻ നോക്കിയാണ്. ഗുരുവിന്റെ ജന്മസ്ഥലത്ത് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചു പുള്ളി അവിടെ വിളിച്ചു. അപ്പൊ അവിടെയും പുള്ളിക്ക് നിൽക്കുക നിലനിൽപ്പില്ലാതെ വന്നു, പുള്ളി അവിടെ നിന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് ഓടിപ്പോയി, ഇന്നത്തെ ലാഹോർ വരെ പോയി ആ യാത്രയിൽ. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് പോയതാണ്, അവിടെ നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് പോയതാണ്, അവിടുത്തെ പ്രശ്നങ്ങൾ കൊണ്ട്. ചെമ്പഴന്തി ആശ്രമം ഉണ്ടാക്കിയത് ഗുരുവല്ല, തീർത്ഥർ. ബാക്കിയുള്ള എല്ലാ ആശ്രമങ്ങളും ഉണ്ടാക്കിയത് ഗുരു തന്നെ. ഒന്ന് രണ്ടെണ്ണം ഒഴിവ്, രാമാനന്ദ സ്വാമിയുടെ ആശ്രമം, മറ്റേ ഇവിടെ ഉണ്ടല്ലോ തമിഴ്നാട്ടിലെ കാഞ്ചി ആത്മാനന്ദ സ്വാമി, അതൊക്കെ ഒഴികെ. ബോധാനന്ദ സ്വാമി വടക്കേന്ത്യ പോയിട്ട് വന്നിട്ട് സ്വന്തം വീടിനോട് ചേർത്ത് അടുത്ത് തന്നെ ഒരു ആശ്രമം ഉണ്ടാക്കിയതാണ്. അത് വിട്ടിട്ട് അതിനെ ചേർന്ന് ഗുരുവിന്റെ അടുത്ത് വന്ന് ചിറക്കെ. ബോധാനന്ദ സ്വാമി ഗുരുവോട് പ്രവർത്തിച്ചിട്ടുണ്ട്. ബോധാനന്ദ സ്വാമിയുടെ അതാണ് അനന്താദം സിംഗ്. ഏയ് ഗുരു സമാധിയതിന് ശേഷമാണ് സംഭവം. ഗുരു സമാധിയാകുന്ന ആ സമയത്ത് ഒരു ആശുപത്രി കിടക്കുന്നതാണ്. ആ അത് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ ഉണ്ട് നിർത്തിയായി. അത് ഗുരു നേരിട്ട് ശിഷ്യനാക്കിയതുകൊണ്ട്, ഗുരു അഭിഷേകം ചെയ്ത് ശിഷ്യനാക്കിയോണ്ട് എന്താണോ അന്തരഗാമി അവിടെ വെച്ച അന്ന് സന്യാസിമാരുടെ തീരുമാനം എടുത്താണ് ശിവേരിക്കകത്ത് ഇനി വേറെ സന്യാസിമാരുടെ സമാധി ഉണ്ടാകാൻ പാടില്ല. അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഇനി ഒരു സന്യാസിയും ശിവേരി സമാധി എത്തരുതെന്ന് പറഞ്ഞു. ആണ് താഴെ അങ്ങ് ശങ്കരാനന്ദ സ്വാമിയുടെയൊക്കെ സ്ഥലമുണ്ടല്ലോ കുന്നിന്റെ അപ്പുറം, അങ്ങനെ തുടങ്ങി. അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് പ്രബലനായ ഒരാളൂടെ വരുന്ന, ആര്? ശ്രീനാരായണ തീർത്ഥർ. ശ്രീനാരായണ തീർത്ഥർ എന്ന് പറയുന്ന വലിയ പവർഫുൾ ആയ ആളായിരുന്നു. അപ്പൊ ശ്രീനാരായണ പവർഫുൾ ആയതുകൊണ്ട് പുള്ളി എന്ത് ചെയ്തു? പുള്ളി അതിന്റെ വ്യവസ്ഥ ചെയ്തു വെച്ച് താൻ സമാധിയായ തന്നെ ഇവിടെ തന്നെ ഇരുത്തണം ഗുരുവിന്റെ. അപ്പൊ ആ തീരുമാനം ലംഘിച്ചു. അങ്ങനെയാണ് ശ്രീനാരായണ തീർത്ഥരുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ശാശ്വതൻ സ്വാമിന്നൊക്കെ, ശാശ്വതൻ സ്വാമി പവർഫുൾ ആയതുകൊണ്ട് സ്വാമിയും എല്ലാരും കൂടെ അവിടെ എത്തി. ഇനിയെങ്കിലും ഇങ്ങനെ ഒരു പണി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇവിടെ എനിക്കറിയത്തില്ല. എന്തായാലും ഇനിയും അങ്ങനെ ഒരു അബദ്ധം ആരും ചെയ്യാതിരുന്നാ നല്ലത്. ഈ ചെയ്ത അബദ്ധങ്ങൾ ഇനി തിരുത്താൻ പറ്റില്ല. അതേസമയം പവർഫുൾ ആയിരുന്നു, അതുകൊണ്ട് അങ്ങനെ ഒരു ഇടപാട് പുള്ളി തന്നെ ചെയ്തു വെച്ച് താനും ഇവിടെ ഇരിക്കണം എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ സ്ഥാനമാണ് എസ്എൻപി യോഗത്തിന്റെ ഒന്നാമത്തെ സ്ഥാനം. അതിപ്പോ ഒന്ന് എ എന്നാൽ സ്വാമിയുടെ സ്ഥാനം എസ്എൻപി യോഗത്തിന്റെ ഒന്നാം ശാഖയായിരുന്നു. അത് കേസ് വന്നപ്പോ പിന്നെ ഒന്ന് എ എന്നാൽ ചങ്ങനാശ്ശേരി ആനന്ദാശ്രമം. അതുകൊണ്ട് ഇനിയെങ്കിലും ഇങ്ങനെയൊക്കെ വരാതിരുന്നാ കൊള്ളാം. ഇവിടെയുള്ള സ്വാമിമാർ കുറച്ച് വിവരത്തോടുകൂടി പ്രവർത്തിച്ചാലേ ഇനി ഈ മണ്ണിനകത്ത് ആൾക്കാരെയൊക്കെ കുഴിച്ചു വെച്ച് ഈ സമാധിയുടെ മഹത്വം കളയാതിരുന്നു കഴിഞ്ഞാൽ പിന്നെയെങ്കിലും അത് നന്നായിരിക്കും. ഇവിടെ അത് നല്ലത്, അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. അങ്ങനെ പിന്നെ അവിടെ കുഴിയൊക്കെ എടുത്തിട്ട് ആൾക്കാര് അവിടെ കൊണ്ട് വെച്ചാല് അത് കുഴപ്പമൊന്നുമില്ല. ആൾക്കാർക്ക് അതൊരു ആഗ്രഹമല്ലേ, അങ്ങനെ അവിടെ പോയിരുന്ന മോക്ഷം കിട്ടുമെന്ന്, ഗുരുവിനെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ മോക്ഷം കിട്ടുമെന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം. അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്യാം. വിവരമില്ലാത്തവരല്ലേ സന്യാസി എന്ന് പറയുന്നത്, ബോധമില്ലാത്തവന്മാരല്ലേ. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ബോധമുള്ളവരുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിൽ കുട്ടിയൊക്കെ പഠിക്കാൻ കൊടുക്കും. അതാണ് ബോധമുള്ളവരുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. പക്ഷെ എന്ത് ചെയ്യാം, ഇതുപോലെയുള്ള സാധനങ്ങളെല്ലാം സന്യാസിമാരൊന്നും ഇതൊക്കെ നടക്കത്തുള്ളൂ. അതെ, എന്നോട് ഇവിടെ ഞാനിങ്ങനെ പോകുമ്പോഴത്തേക്ക് ആൾക്കാർ എന്നോട് ചോദിക്കും സംശയം. ഞാൻ പറയും ഞാൻ വേറൊരു സ്ഥലത്ത് നിന്ന് ഇവിടെ കാണാൻ വന്നതാണ്, എനിക്കിവിടെ ഒരു ചരിത്രം അറിയത്തില്ല. എല്ലാവരും ഞാനാ പറയുന്നു. ആ സ്വാമിയുടെ പേരെന്താ, എന്റെ വായു വരുന്ന ഏതെങ്കിലും ഒരു പേര് ഞാൻ പറയാം. അപ്പൊ എന്താ വരുന്നത്, അതിപ്പോഴും ഒരു പേരൊന്നും ആയിരിക്കില്ല, അപ്പൊ തോന്നുന്ന ഒരു പേര് പറയും ഞാൻ ദൂരെ നിന്ന് വരികയാണ്. അപ്പോ ചിലർക്ക് അപ്പൊ സ്വാമിയുടെ ആശ്രമം ഞാൻ പറയും, കർണാടകയാണോ കർണാടകയാണോ, മലയാളിയാണെങ്കിൽ പറയും, കർണാടകക്കാരനാണെങ്കിൽ പറയും, ഇവിടെ തന്നെ. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ രക്ഷപ്പെടുക, സത്യം പറയണമെന്നുണ്ടെങ്കിൽ, കള്ളം പറയാതിരിക്കണമെന്നുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞ് രക്ഷപ്പെടുന്നത്. അല്ലാതെ പല ചരിത്രവും നോക്കുന്ന അറിയത്തില്ല. പറയാൻ മേത്ത കാര്യങ്ങളുണ്ട്. പിന്നെ ഇന്നിപ്പോ ചരിത്രം ആൾക്കാർ സൃഷ്ടിക്കുകയാണ്, കള്ളത്തരങ്ങളൊക്കെ എഴുതിയും പറയും, ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. എല്ലാം കൂടെ ആ കുഴഞ്ഞും പറഞ്ഞതൊക്കെയാണ്. ശരി, ഇന്നെന്താ പറയാനുള്ളത്? പോട്ടെ. ഇങ്ങനെ പോയി.